ബ്രഹ്മം ജഗത്ത് ജീവൻ ഭിന്നമാണ്, അത് ദ്വൈതികൾ പറയുന്നു. വിശിഷ്ടാദ്വൈതം പറയുന്നു ബ്രഹ്മം ജഗത്ത് ജീവൻ വിശിഷ്ടമാണ്, ആ പൃഥക്ഭാവം പറയും. വേറിട്ട് നിലയില്ല, വിശിഷ്ടമായിരിക്കും. രണ്ടു കൂട്ടരും ജഗത് മിഥ്യ എന്ന് പറയുന്നതിനെ സ്വീകരിക്കുന്നു. രണ്ടു കൂട്ടരും ഇത് അനുവചനീയമായയുടെ കാര്യം അത് സ്വീകരിക്കുന്നു. അത് അനുവചനീയമായ കാര്യം എന്നൊക്കെ പറയുന്നത് അദ്വൈതമാണ്. അനുവചനീയമായ അതൊന്നും അംഗീകരിക്കുന്നില്ല, അതിന വിദ്യതയാസമായ അതിനെ അംഗീകരിക്കുന്നില്ല. അതൊക്കെയാണ് വ്യത്യാസം. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അടുത്ത് 53-ാമത്, ഇതിലും ആദിമശക്തി ഇങ്ങു കാണുന്നിത് സകലംബരും ആദിബീജമാകും മതി, അതിലാക്കി മറന്നിടാതെ മായ മതിയറുവാൻ മനനം തുടർന്നില്ലേ. ഇതിന് തൊട്ടു മുമ്പിലത്തെ പദ്ധതി പറഞ്ഞത് സ്വയം പ്രകാശമായ ആത്മാവിനെ കുറിച്ച്, അത് കഴിഞ്ഞിട്ട് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് മുമ്പ് പറഞ്ഞതിനെ പരാമർശിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആ സ്വയം പ്രകാശമായ ആത്മാവ്, ഇതിൽ എന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശമായ ആത്മാവ്, എഴും എഴുന്ന നമ്മൾ സാറിന് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു പഴയ രൂപമാണ്. സാധാരണ നാടൻ ഭാഷയിൽ പറയുമ്പോൾ എഴുതിക്കിടാന്നൊക്കെ പറയും, എണീക്കുക എന്ന് പറയും. അപ്പോൾ ഉയർന്നു വരിക, പ്രകടമാകുക, വർദ്ധിക്കുക, അറിവിൽ എഴും പ്രകൃതി സ്വരൂപം എന്നെല്ലാം പറയും. അറിവിൽ പ്രകടമാകുന്നു ആ അർത്ഥത്തിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ എഴുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം പ്രകാശമായ ആത്മാവിൽ പ്രകടമാകുന്ന ആദിമശക്തി. ആദിമം എന്ന് പറഞ്ഞാൽ ആദിയിലുള്ളത്. ആദി എന്ന് പറഞ്ഞാൽ മുമ്പെന്നുള്ള അർത്ഥത്തിലാണ്. ഈ കാര്യങ്ങൾക്കെല്ലാം മുമ്പേ ഉള്ളത്, അതിനാണ് ആദിമം. ആദോഭവം ആദിമം എന്ന് പറയും സംസ്കൃത ശബ്ദം. ഇത് കാര്യങ്ങൾക്കെല്ലാം മുന്നേ ഉള്ളത് എന്നുള്ള അർത്ഥത്തിലാണ് ആദിമശക്തി. ഈ സ്വയം പ്രകാശമായിരിക്കുന്ന ആത്മാവിൽ പ്രകടമാകുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം മുന്നേയുള്ള ശക്തി, അതെന്താണ് ആ ശക്തി? മായ. സംശയം ഉണ്ടാർക്കുന്ന ഉണ്ടോ? അപ്പൊ ഈ ആ മായാശക്തി എന്നുള്ളത് എന്നുള്ള അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഓരോ പദവും കൃത്യമായി, ഇതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും അതിന്റെ പദങ്ങളെ കൃത്യമായി പദാർത്ഥത്തെ മനസ്സിലാക്കി മുമ്പോ അതിന്റെ അർത്ഥം വളരെ വ്യക്തമാകും. കാരണം സ്വയം പ്രകാശം എന്ന് പറഞ്ഞിട്ട് ഇത് എന്ന് പറയുമ്പോൾ അതിനെ തന്നെ എടുക്കണം. എഴുക എന്ന് പറഞ്ഞാൽ പ്രകടമാകുക, ഉയർന്നു വരിക എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അങ്ങനെ എഴുന്നതായ ആദിമശക്തി, ആദിമം സംസ്കൃത ശബ്ദമാണ്. ആദിയിൽ ആദുഭവം ആദിമം, ആദിയിലുണ്ട് എന്ന് വെച്ചാൽ മുമ്പിലുള്ളത്. മുമ്പെന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾക്കെല്ലാം മുമ്പേ ഉള്ളത് ഉള്ള ആ ശക്തി എന്ന് പറയുന്നത് എന്താണോ മായാശക്തിയാണെന്നുള്ളത് ഈ ഇതിന്റെ എൽ കെ ജി പഠിക്കുന്ന പിള്ളേർ പോലും പറയും. ഇത് മായാശക്തിയാണ്, അതിന് വേറെ ഇതൊന്നും ഞാൻ പ്രത്യേകം പറയാൻ കാരണം, നിങ്ങൾ ഈ അർത്ഥം ധരിക്കാതെ നമ്മുടെ മനസ്സിലിരിക്കുന്ന എന്തെങ്കിലും പെട്ടെന്ന് തോന്നുന്ന ഒരർത്ഥം പറഞ്ഞാൽ വലിയ അബദ്ധമായി. അപ്പൊ ഈ ഇത് വ്യാഖ്യാനിച്ചിരിക്കുന്ന എല്ലാവരും ഈ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നു, നേരിട്ട് ഇതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നു. ഒരാളൊഴികെ എല്ലാവരും ഇതേ അർത്ഥം തന്നെ പറഞ്ഞിരിക്കുന്നു, മായാശക്തി. ആ ഒരാൾ മാത്രം ഇതിന്റെ അർത്ഥം ഇങ്ങനെയൊന്നുമല്ല പറഞ്ഞിരിക്കുന്നു. ആരാണ് ആള്? ആരാണ്? ആരായിരിക്കാം? ആരായിരിക്കും ഇങ്ങനെ അല്ലാത്ത ഒരർത്ഥം പറഞ്ഞ ആരായിരിക്കും? ആര്? ഡോക്ടർ ടി വാസന അത്ര വിവരം ഇല്ലാത്തവനാണ്, ഇത്രയും കുറച്ച് കണ്ട. ഒന്നുമില്ലെങ്കിലും പുള്ളി അറിയാൻ വയ്യാത്തത് മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വലിയ ഗുണമുള്ള ആളാണ് ഡോക്ടർ ടി വാസന്. അങ്ങനെയൊന്നും അർത്ഥമൊക്കെ പറയുന്നിടത്ത് പെസുകളൊക്കെ വരും, അത് എല്ലാവർക്കും പറയും, ഞാൻ പറഞ്ഞാലും വരും, അത് വേറെ കാര്യം. പക്ഷെ ഡോക്ടർ ടി ഭാസ്കരനൊരു ഗുണമുള്ള അതാണ്, ചോദിക്കും, അറിയാൻ വയ്യത്. ആരാൾപ്പെടുത്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യും. ഇങ്ങനെ ഒരു വലിയ അബദ്ധം ഇതില്, ഇത് ഇത്രയും വ്യക്തമായ ഒരു സ്ഥലത്ത് ഒരു വലിയ അബദ്ധം ഡോക്ടർ ടി ഭാസ്കറിന് പറ്റത്തില്ല, പിന്നെ ആർക്കാ പറ്റാൻ സാധ്യതയുള്ളു? ആരാണ്? നടരായ ഗുരു. ഏറ്റവും വലിയ അബദ്ധം ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നടരായ ഗുരുവാണ്. ഞാനിത് അന്വേഷിച്ചു പറഞ്ഞപ്പോൾ മായണം നിങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ല. നടരായ ഗുരു എഴുതി വെച്ചിരിക്കുന്നത് വളരെ വിചിത്രമായൊരർത്ഥമാണ്, ഇതുകൊണ്ട് ഒരിക്കലും ചോദിക്കാം. ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിച്ചെന്ന് ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങ് സ്വീകരിക്കും, പക്ഷെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു എന്താ മുഹമ്മദ് പറയുമ്പോൾ അള്ളാഹു എല്ലാം വെളിപാടിലൂടെ എനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ മുഹമ്മദ് പറയുന്ന എല്ലാവരും വിശ്വസിക്കും. അപ്പൊ ആരെങ്കിലും അവകാശപ്പെടുകയാണ് ഗുരു എനിക്ക് പറഞ്ഞു തന്നെന്ന് പറഞ്ഞാൽ എന്താ അബദ്ധം പറഞ്ഞാൽ സ്വീകരിക്കേണ്ടി വരും. ഗുരു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, പറയുന്നത് ശരിയാ തെറ്റോന്ന് പറഞ്ഞു. നമ്മുടെ പേരിന്റെ കൂടെ ഗുരു എന്നോ ആചാര്യനെന്നോ എന്ന് എഴുതി വയ്ക്കുന്നുണ്ടെന്ന് വലിയ കാര്യമൊന്നുമില്ല. പറയുന്നതാണ് നോക്കേണ്ടത്, കാര്യം എന്താണ്? എഴുതി വച്ചിരിക്കുന്നത് എല്ലാത്തിനും പിന്നിൽ സാക്ഷി മാത്രമായി നിൽക്കുന്ന പ്രത്യേകാത്മാവ്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഈ വരിക്ക് അങ്ങനെ ഒരു അർത്ഥമില്ല, അങ്ങനെ ഒരു സാധനമൊക്കെ ഉണ്ട്, അത് ശരിയാണ്. എല്ലാത്തിനും പിന്നിൽ സാക്ഷിയായി നിൽക്കുന്ന പ്രത്യേകാത്മാവെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാധനമുണ്ട്, അതാർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ ഈ വരിക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. മലയാള ഭാഷയെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ആർക്കും അത് മനസ്സിലാവും. വിദ്യാബദ്ധം എഴുതി വെച്ചു, വേറെ ഒരു വ്യാഖ്യാതാക്കളും അങ്ങനെ ഒരു അർത്ഥം എഴുതാനും പോയിട്ടില്ല, അത് ആരും ആർക്കും എഴുതാനും പറ്റത്തില്ല. അബദ്ധം അബദ്ധം എന്ന് പറഞ്ഞല്ലേ പറ്റും, അല്ലെങ്കിൽ നാളെ ചെയ്ത ആൾക്കാർ വിചാരിക്കുന്നത് ഗുരു പറഞ്ഞു കൊടുത്താണ് ഇതാണ് ശരിയെന്ന് വിചാരിക്കുക. അതുകൊണ്ടാണ് ഈ ഗുരു പറഞ്ഞു തന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്നത്. ഞാനിത് എടുത്തു പറയുന്നുണ്ട്, ഒരാൾ മോശമാക്കാൻ വേണ്ടിയിട്ടല്ല. ഏഹ്, ഗുരുവാണെന്നും പറയാൻ പാടില്ല. അങ്ങനെ ഒരു വിചാരമൊന്നും എനിക്കില്ല. അബദ്ധം പറഞ്ഞാൽ ആരായാലും പറയും. ഗുരു തന്നെയാണ്, ഗുരു എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന, അതിന് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഗുരു എന്ന് അംഗീകരിക്കും. പക്ഷേ ഗുരവേ പറഞ്ഞതിന് വലിയ പേശമുണ്ട്, ഇതോടെ പറയും. ഗുരു ആണെന്ന് അംഗീകരിക്കാതെ എല്ലാത്തിനും സാക്ഷി മാത്രമായി, എല്ലാത്തിനും പിന്നിൽ സാക്ഷി മാത്രമായി നിൽക്കുന്ന പ്രത്യേകാത്മാവ്. അങ്ങനെ ഒരു പ്രത്യേകാത്മാവുണ്ട്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ഇതിൽ ഇതിനങ്ങനെ ഒരു അർത്ഥമുണ്ട്. കാരണം അങ്ങനെ ഒരു അർത്ഥം ഉണ്ടെങ്കിൽ എന്ത് വേണം, ഈ പദങ്ങളിൽ നിന്ന് ഈ വരിയിൽ നിന്ന് അർത്ഥം കിട്ടണം, എന്നാലേ വേണ്ടു. അല്ല ഒരു അർത്ഥം എഴുതി വെച്ചിട്ട് കാര്യം. പിന്നെ ഇതിന്റെ വ്യാഖ്യാനം എഴുതുന്ന ഭാഗത്ത് മായയെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അതൊക്കെ ശരിയാ, അതിനോടൊന്നും പൂർണ്ണമായും വിയോജിക്കുന്നില്ല, വിയോജിപ്പുള്ളതുകൊണ്ട് അവിടെ മായയൊക്കെ വരുന്നുണ്ട്. എന്റെ ഇരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന നടരാജഗുരു നിത്യജീതി നീതി മുനിനാരായണ പ്രസാദ് മൂന്നുപേരും കൂടെ ചേർന്ന് എഴുതിയിരിക്കുന്നതാണ്. ഇനി മൂന്നുപേരുമല്ല, ഇനി വരാൻ പോകുന്നവരും കൂടി ചേർന്ന് എഴുതിയാലും ശരി, ഈ എഴുതി വെച്ചിരിക്കുന്ന അബദ്ധമാണ്. ഈ വരിയുടെ അർത്ഥം എഴുതി വെച്ചിരിക്കുന്നു. അത് പറഞ്ഞേ മതിയാവും, അബദ്ധം അബദ്ധം എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ നാളെ വരുന്നവര് ഈ പറയുന്ന പോലെ എന്താണ് ശരിയാണെന്ന് ധരിക്കും. അത് ധരിക്കാതിരിക്കാനാണ് ഞാൻ തെളിച്ചും പറയുന്നത്. അങ്ങനെ ഒരർത്ഥം എടുക്കാൻ പറ്റും. അപ്പോ എന്താണോ, ബാക്കി ഒരുപാട് കാര്യങ്ങൾ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് കേട്ടോ. മായയുടെ കാര്യം ഒക്കെ പറയുന്നു, അതൊക്കെ നമുക്ക് അംഗീകരിക്കാം. അത് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞു, ആദ്യം എന്ത് ചെയ്യണം, പദം ഇതിന്റെ അന്വയം അർത്ഥം എഴുതിയതിനു ശേഷം പിന്നെ എന്ത് ചെയ്യണം പറയാം, ബാക്കിയൊക്കെ എന്തുവേണോ നമുക്ക് പറയാം, വിശദീകരിച്ച് പറയാം. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അതിന് വേറൊരാൾക്ക് ഇടപെടാൻ പറ്റില്ല. പക്ഷെ ഇത് സ്വാതന്ത്ര്യമുണ്ട്, ഇത് പദാർത്ഥവും അന്യാർത്ഥവുമാണ്, അത് കറക്റ്റ് തന്നെയായിരിക്കും. പിന്നെ ഒരു പദങ്ങൾക്ക് പല അർത്ഥമുണ്ടെങ്കിൽ ശരി, പല അർത്ഥം എഴുതാം, ഒന്ന് ശരി ഒന്ന് തെറ്റെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നുമില്ല. ഇതിൽ വന്ന തകരാറെന്തെന്ന് വെച്ചാൽ മലയാള ഭാഷയുമായിട്ട് പരിചയമില്ലാത്തതുകൊണ്ടാണ് ഇതാ പറ്റിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിൽ എഴുക എന്നൊക്കെ പറയുന്നതിന്റെ ആശയം പിടിയിട്ടില്ല, അതിനൊന്നും അർത്ഥം എഴുതിയിട്ടുമില്ല. എന്നുവെച്ചാൽ ഇപ്പോ ഇതിൽ ഈ സ്വയം പ്രകാശമായ ആത്മാവിൽ എഴുന്ന പ്രകടമാകുന്ന ആദിമമായ ആദിയിലുള്ളതായ കാര്യങ്ങൾക്കെല്ലാം മുന്നേ ഉള്ളതായ ശക്തി, ഇങ്ങനെയൊന്നും അർത്ഥം പറയില്ല. ഇതിലൊരു ആദിമശക്തി എന്നെഴുതിയിട്ട് എഴുതി വയ്ക്കും. എന്താണ് എല്ലാത്തിനും പിന്നിൽ സാക്ഷി മാത്രമായി നിൽക്കുന്ന പ്രത്യേകാത്മാവ്, ഇങ്ങനെ എഴുതും. ഈ പദങ്ങൾ എഴുതുന്ന അർത്ഥമായിട്ട് എന്താണ് ബന്ധമെന്നുള്ള ഒരാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൾക്കാർ നോക്കുമ്പോൾ എഴുതിയിരിക്കുന്നത് ശരിയാണ്, എന്താണ് എല്ലാത്തിനും പിന്നിൽ സാക്ഷിയായി നിൽക്കുന്ന ആരാണ് പ്രത്യേകാത്മാവ്, അത് ശരിയാണ്. പക്ഷെ വരിയുമായിട്ട് എന്താ ബന്ധം, ഒരു ബന്ധം കണ്ടെത്താൻ പറ്റില്ല. എന്നിട്ടടുത്ത് പറയുന്നത് എന്താണ്, അത് ഈ തെറ്റിദ്ധാരണ വന്നത് ശരിക്കും ഭാഷ, മലയാള ഭാഷയുടെ പോരായ്മ കൊണ്ടാണ്. ഇന്നപ്പിന്നെ ഈ ശിഷ്യന്മാരെല്ലാം കൂടെ കൂടി ചേർന്നത് ഇപ്പൊ അവരെങ്കിലും ഇതൊന്ന് തിരുത്തണ്ടേ, ഇങ്ങനെയല്ല, അവർക്ക് മലയാളം അറിയാമല്ലോ. പക്ഷെ തിരുത്തില്ല, എന്തുകൊണ്ട് തിരുത്തില്ല, ഗുരുവായിപ്പോയി ശിഷ്യന്മാരായിപ്പോയി. അങ്ങനെയുള്ള ഒരു ഗുരു ശിഷ്യ ബന്ധത്തിലൊന്നും കാര്യമൊന്നും അർത്ഥം അതല്ല. നമ്മളൊരു കാര്യം ഒരാളെന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നു. അപ്പോ പറയുന്ന ആള് തെറ്റുപറ്റാത്ത ആളാണെന്ന് ധരിക്കരുത്. ആർക്കും തെറ്റുപറ്റാം. അപ്പൊ തെറ്റുപറ്റിക്കഴിഞ്ഞാൽ നമ്മള് അംഗീകരിക്കും തെറ്റി. ഇപ്പൊ ഗുരുവാണോ അത് തിരുത്താൻ പാടില്ല, തെറ്റുപറ്റിയാൽ പിന്നെ അതിനെ തിരുത്താൻ പാടില്ല എന്നൊരു ധാരണ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ തെറ്റിനെ പിന്നെ ന്യായീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വലിയ വലിയ തെറ്റിലേക്ക് പോകും. ഗുരുവല്ലേ, തിരുത്താൻ പാടില്ല. അപ്പൊ പിന്നെ ആമേൻ ആമേൻ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? വ്യാഖ്യാനിച്ചുകൊണ്ടേയിരിക്കും. എന്നുവെച്ചാൽ വീണ്ടും വലിയ തെറ്റുകൾ, വീണ്ടും വലിയ തെറ്റുകൾ, അങ്ങനെ അങ്ങനെ പോകും. തെറ്റിനെ ന്യായീകരിച്ച് വലിയ തെറ്റാവും. അപ്പൊ അതൊന്നും ഗുരുശിക്ഷ ബന്ധമൊന്നുമില്ല. പിശക് ആരുടെ ഭാഗത്തു നിന്ന് വന്നാലും ശരി, അത് ചൂണ്ടിക്കാണിക്കണം, അത് ബോധ്യപ്പെടണം. ബോധ്യപ്പെട്ടാൽ തിരുത്താനും തയ്യാറാവും. അതാണ് മറ്റൊക്കെ. ഈ പഴയകാലത്ത് ഞാൻ പഠിച്ച കുടിപ്പള്ളി കൂടത്തിലാണ് ആദ്യം തറയിൽ മണൽ വിരിച്ച് അതിൽ വിരല് കൊണ്ട് എഴുതിയാ പഠിച്ചത്. അപ്പൊ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ആശാനുണ്ട്, ഭയങ്കരനൊരു ചൂടൻ ആശാൻ. ചൂടനെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ മുഴുവൻ തെറി വിളിക്കും. ആദ്യം അവര് ഈ കുടിപ്പള്ളി കൂടത്തിൽ പോയി ആദ്യം പഠിക്കുന്നത് ആ നാട്ടിലുള്ള തെറിയാണ് ആദ്യം പഠിക്കുന്നത്. കാരണം ഈ ആശാദേ പറയത്തുള്ളൂ പിള്ളേരെ. അവിടെ നിന്നാണ് തുടക്കം, കിൻഡർ ഗാർഡൻ. പിന്നെ മണലിലാണ് എഴുതുന്നത്. തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരുന്നുള്ള മണൽ അവിടെ നിന്ന് എടുത്തിടും. ചെറിയ പിള്ളേരുണ്ട്, നിക്കർ കൊണ്ടാ പോകുന്നു, ഇത്രയുള്ള അര നിക്കർ. ഈ തുടയിലോട്ട് ഇട്ടിട്ട് ഒരു തിരുമങ്ങിയും ഇല്ല. പഴയകാലത്ത് കുരുക്കുത്തി വെക്കുക എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഈ അടയാളമൊക്കെ കയ്യിൽ വരുന്ന അടയാളം, ഒരു മരുന്നിന്റെ ഒരു തുള്ളി അവിടെ വയ്ക്കും. എന്നിട്ട് കറങ്ങുന്ന ഒരു സാധനമുണ്ട്, അത് വെച്ചുകൂടെ ഒരൊറ്റ കറക്കം നമ്മുടെ ജീവൻ പോകും. അതായിരുന്നു പണ്ടത്തെ കുരുക്കുത്തി വെക്കും. ഇത് കണ്ടു പഠിച്ചിട്ടാണ് ഇവിടെ മണലിങ്ങനെ ഇങ്ങനെ തിരിച്ചു വയ്ക്കുന്നത്. എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല, കാരണം ഞാൻ അത്ര മോശമായിരുന്നില്ല. പക്ഷെ മറ്റുള്ള പിള്ളേരെ ചെയ്തിട്ട് അവർ കിടന്നും പിടയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത് കാണിച്ചു കൊടുക്കണം, ഇതിൻ്റെ അകത്ത് മണലിരിക്കും. വീട്ടുകാർ വെളിച്ചെണ്ണമുണ്ട്, ഈ മണലിങ്ങനെ മാന്തിയെടുത്ത് കളയും. ഇവിടെ വന്ന് ആശാൻ്റെ അടുത്ത് ചോദിക്കാനൊന്നും പറ്റില്ല. എന്നാ ചോദിക്കുന്നവരെയും ആശ ഇതേ പ്രയോജനപ്പെടുത്തും. ആശാനെ എല്ലാവർക്കും ബഹുമാനമുണ്ട്. കാരണം ഈ തന്തമാരൊക്കെ ഈ ആശാൻ്റെ നിന്ന് പഠിച്ചതാണ്. അപ്പൊ പിന്നെ അവർക്കറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെ വിടുന്നു. പക്ഷെ അക്ഷരം നല്ലവണ്ണം പഠിക്കും. ആശാന്റെ അടുത്ത് നിന്ന് മലയാള അക്ഷരം പഠിച്ചവൻ എന്തായാലും ശരി. ആ പഠിപ്പിക്കുന്ന രീതി ശരിയോ തെറ്റോ അത് വേറെ കാര്യം. പഠിച്ചവനും മലയാള അക്ഷരം ഒരിക്കലും തെറ്റത്തില്ല. ഈ ആശാന്റെ ഇങ്ങനെ പഠിപ്പിക്കുന്നിടത്ത് ആശാൻ ഗുരുവാണോ? ആശാനെന്ന വിളിക്കുന്നതല്ല. എന്തെങ്കിലും ആശാൻ തെറ്റുപറ്റിയാൽ അവിടെ പിള്ളേർക്ക് ചോദിക്കാൻ പറ്റില്ല. അവിടെ അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമേ ഇല്ല. അത് ആശാൻ പള്ളിക്കൂടത്തിലാണ്. അത് ആശാൻ പള്ളിക്കൂടത്തിൽ അതൊക്കെ നടക്കും. പക്ഷെ അതല്ല മുതിർന്നവർ പഠിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്ന ആള് എന്തെങ്കിലും പിശക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണും. അവിടെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി ആമീൻ ആമീൻ എന്ന് പറയുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല, അറിയാനും പറ്റത്തില്ല, അവന് പഠിക്കുന്നവന് വളരാനും പറ്റത്തില്ല. അതുകൊണ്ട് അങ്ങനൊരർത്ഥം ഇതിനില്ല, ഉണ്ടാകത്തുമില്ല, പറയാനും പറ്റത്തില്ല. ഇതിലും ആദിമശക്തി ഇങ്ങു കാണുന്ന ഇത് സകലം പെറും ആദിബീജമാകും. ഇങ്ങു കാണുന്ന ഇത് സകലം, ഇങ്ങു കാണുന്ന ഇവിടെ കാണുന്ന ഇത് സകലവും ഈ കാണുന്ന എല്ലാവും പെറുന്ന എല്ലാത്തിനെയും എന്നർത്ഥം. സകലം പെറുന്ന എന്ന് വെച്ചാൽ ഈ സകലത്തിനെയും പിറന്ന പ്രസവിക്കുന്ന പിറന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും തന്നെ മലയാളം. പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ് പ്രസവം. പെറും എന്ന് പറയുമ്പോൾ ശുദ്ധമായ മലയാളം. ഇതിനെല്ലാം പെറുന്ന ആദിബീജമാകും. നേരത്തെ പറഞ്ഞ ആദി, ഇതിനെല്ലാം മുന്നിലേ ഉള്ള ബീജമാണ്, വിത്താണ്. അപ്പൊ മായയാണ് എന്ത് ചെയ്യുന്നു, ഇല്ലാതെ മായയിടും. അതാണ് ഈ പറയുന്ന കാര്യം. ഇവിടെ അത് തന്നെ പറയുന്നു, മായയാണ് ഇതിനെയൊക്കെ പ്രസവിക്കുന്നത്. മായ അധ്യക്ഷേണ പ്രകൃതി സൂയതേ. സൂയത എന്ന് പറഞ്ഞാൽ പ്രസവിക്കുക എന്നുള്ളതാണ്. പ്രകൃതി സൂയതേ സചരാചരം. അതിന്റെയൊക്കെ സ്വാധീനം ഉണ്ട്, വരൂല്ല. പ്രകൃതി ഈ ചരാചരങ്ങളെയെല്ലാം പ്രസവിക്കുന്നു. പിന്നെ മായ, മായ തന്നെ പ്രകൃതി എന്ന് മായ ദർശനത്തിൽ പറയുന്നുണ്ടല്ലോ. അവിടെ ഇത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എത്രയോ ഭാഗങ്ങളിൽ പറയുന്നുണ്ട് പ്രകൃതിയാണ് ഇതിനെല്ലാം സൃഷ്ടിക്കുന്നത്. അത് പ്രകൃതി സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടൊരു ദോഷമുണ്ട്. പക്ഷേ ആദി ബീജം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന എന്തായിരിക്കും, അത് ആത്മാവെന്തുണ്ടായിക്കൂടാ, അങ്ങനെ ചിന്തിക്കാൻ വരാതെ. അങ്ങനെയും ചിന്തിക്കാം. ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു, അപ്പൊ പിന്നെ മായ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയോ? അങ്ങനെയൊക്കെ ചിന്തകൾ പോവാം. അതെല്ലാം അങ്ങനെ ചിന്തകൾ വരികയാണെങ്കിൽ അതൊക്കെ അതിന്റെ വ്യാഖ്യാനത്തിൽ വരണം. പദാർത്ഥം എഴുതുമ്പോഴല്ല, പദാർത്ഥം എഴുതുമ്പോൾ അത് തന്നെ എഴുതും. പിന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരാൾക്ക് വരാം, ഈശ്വരനല്ലേ സൃഷ്ടിക്കുന്നു, പിന്നെ മായ എങ്ങനെ സൃഷ്ടിക്കും? അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അതിന് നമ്മൾ എന്താണ് അതിനുള്ള വ്യാഖ്യാനം, അവിടെ അതിനൊക്കെ സമാധാനം പറയും. അതിന് അദ്വൈതികൾ പറയുന്ന സമാധാനം. ഇവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ മായ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ മായ എന്ന് പറയുന്നത് മായയെ കുറിച്ച് പറയാം, അത് ജഡമായ ഒന്നാണ്. ജഡമായ ഒന്നിനെ സൃഷ്ടിക്കാൻ അങ്ങനെ പറ്റും. പിന്നെ ഈശ്വരൻ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ഈശ്വരൻ എന്ന് പറയുന്നത് ആരാ? നിത്യശുദ്ധനാണ്, ബുദ്ധനാണ്, മുക്തനാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈശ്വരൻ അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റും? അപ്പൊ ഈശ്വരനെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയാലും അവന്റെ സ്വരൂപം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈശ്വരനെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. മായയെ അതിന്റെ നിർവചനമനുസരിച്ച് ഇല്ലാത്തതെന്നോ അല്ലെങ്കിൽ ജഡമാണെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ സൃഷ്ടി എങ്ങനെ നടക്കും? അതിനാണ് ഗീതി പറഞ്ഞ എന്താണ്, മായ അധ്യക്ഷേണ പ്രവൃത്തി സൂയതേ. ഞാനൊരു അധ്യക്ഷനായിരിക്കുന്നു, എന്റെ സാന്നിധ്യത്തിൽ മായ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് എന്നുവെച്ചാൽ മായയ്ക്ക് സൃഷ്ടി നടത്തുന്നതിന് ഈശ്വര ചൈതന്യം ആവശ്യമാണ്. ഈശ്വര ചൈതന്യം ഉണ്ടെങ്കിലേ സൃഷ്ടി നടക്കും. ഈ കൽപ്പനയൊക്കെ വരുന്നത് എങ്ങനെയാണ്, എവിടുന്നാ വരുന്നത്? പുരുഷനും സ്ത്രീ ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. ഈ പഴയ മനുഷ്യരും ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങനെ പിന്നിലേക്ക് അവർ ചിന്തിച്ചിട്ട്. സ്ത്രീ മാത്രം സൃഷ്ടി ഒരിടത്തും നടക്കുന്നുണ്ട്, പുരുഷൻ മാത്രം സൃഷ്ടി നടക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് സൃഷ്ടിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജഗത്തിന്റെ പിന്നിലും ഒരു പുരുഷനും കാണും, ഒരു സ്ത്രീയും കാണും. ആ പുരുഷൻ ആരാണ്? സ്ത്രീയോ മായ. പിന്നെ ഇതിന്റെ ഒരു കോമ്പിനേഷനാണ്, ഇത് രണ്ടും കൂടെ ചേരണം. ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് ചിലപ്പോൾ ഈ സൃഷ്ടികർത്താവിനെ ദൈവം ഈശ്വരൻ എന്ന് പുരുഷനായി പറയുന്നു. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നടക്കത്തില്ലല്ലോ. ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുമ്പോഴാണ് രണ്ടിനും പ്രാധാന്യമുണ്ട് സൃഷ്ടിക്ക്. അതുകൊണ്ടാണ് ചിലപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ദേവി എന്ന് പറയുന്നത്, ജനനി. ജനനി എന്ന് പറഞ്ഞാൽ എന്താണ്? അമ്മ. അപ്പൊ അമ്മ എന്നുള്ള സങ്കല്പം വരുന്ന അവിടെയാണ്. അപ്പോ അമ്മയാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ സ്ത്രീക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അമ്മയാണല്ലോ പ്രസവിക്കുന്നത്. അച്ഛനാണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ അവിടെ പുരുഷന് ലോകത്ത് വന്നത് തന്നെയാണ്. നീ ആരുടെ മകനാണെന്ന് ചോദിച്ചാൽ എന്തു പറയും? സാറിന് എല്ലാവരും നീ ആരുടെ മകനാണെന്ന് ചോദിച്ചാൽ പറയുന്നത് അച്ഛന്റെ പേരാണ്. പക്ഷെ അങ്ങനെ പറയുന്നതിനോടൊപ്പം പറയും, ഇന്ന അമ്മയുടെ വയറ്റിൽ പിറന്നാണെന്ന് പറയും, അതും പറയും. ഈ സൃഷ്ടി കടത്തെടുത്ത് രണ്ടിലും ലോകത്തിനും പറയാറുണ്ട്, അമ്മയിലും പറയും അച്ഛനിലും പറയും. ഈ ചിന്തകളെല്ലാം ഈ നമ്മുടെ മനുഷ്യന്റെ സാധാരണ ജീവിതത്തിൽ അനുഭവങ്ങളെ പിന്തുടർന്ന് ചിന്തിച്ചതാണ്. അപ്പൊ ഇവിടെ എങ്ങനെ സൃഷ്ടി നടക്കുന്നു എന്നുള്ള മനുഷ്യന് മനസ്സിലായി. ആണും പെണ്ണും ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. പക്ഷെ പുരുഷന് പ്രസവിക്കാൻ പറ്റുന്നില്ല അയ്യപ്പന്റെ കാര്യത്തിലൊഴികെ. അയ്യപ്പന്റെ കാര്യത്തിൽ മാത്രം ഒരു പ്രത്യേക സൃഷ്ടിയാണ്. ബാക്കി ആരുടെ കാര്യത്തിലും അതുപോലെ പുരാണങ്ങളിലൊന്നും ഇല്ലാതാണ്. നമ്മൾ പന്തളത്ത് കാണുന്ന ഒരു സൃഷ്ടിയാണ്, പുരാണങ്ങളിലൊന്നും അങ്ങനെയാണ്. ബാക്കി എല്ലായിടത്തും എന്താണ്? അമ്മ തന്നെയാണ് പ്രസവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്താണ്, ജനനി ആണെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയാം. അതാണ് ജനനി എന്ന് പറയുന്നത്. അവിടെ പുരുഷനെ പറയുന്നില്ല. അവിടെ ചിത്ത് എന്നുള്ള ശബ്ദം ഉപയോഗിക്കുമ്പോൾ സ്ത്രീ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പ്രതിപത പൂർണ എന്നൊക്കെ പറയുന്നത് എന്താണ്? ഈ അറിവിനെയാണ്. പക്ഷെ അതിന് എങ്ങനെയാ പറയുന്നത്? സ്ത്രീ ആയിട്ടാ പറയുന്നത്. ഇവരുടെ അവിടെ പുരുഷന് യാതൊരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. അങ്ങനെയും പറയാം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായു. അവിടെ ഒരു പുരുഷഭാവമാണ്. ദൈവമേ എന്ന് വിളിക്കുമ്പം ആൾക്കാരുടെ മനസ്സിൽ തോന്നുന്ന എന്താണ്? പുരുഷനോ സ്ത്രീയോ? സ്ത്രീഭാവം തോന്നും മനസ്സിൽ. ജനനി എന്ന് പറഞ്ഞാൽ പുരുഷഭാവം തോന്നും. ഇത് രണ്ടും വേണം സൃഷ്ടിക്കും, ഒന്ന് മാത്രമായിട്ട് സൃഷ്ടി നടക്കത്തില്ല. പിന്നെ ചില സ്ഥലത്ത് അമ്മയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പറയും എന്ന് വിചാരിച്ച അവിടെ അച്ഛനില്ലെന്നതിന് അർത്ഥമുണ്ട്. ചിലടത്ത് അച്ഛന് പ്രാധാന്യം കൊടുത്ത് പറയുമ്പോൾ അമ്മ ഇല്ലെന്നും അർത്ഥം. ഇത് മനുഷ്യന് അറിയാമെന്നുള്ള സാമാന്യമായ ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ മനുഷ്യൻ മാത്രമല്ല, എല്ലാ ജീവിവർഗങ്ങളും പഴയ കാലത്ത് ഇതൊക്കെ വളരെ പഴയ കാലത്ത് എന്നുവെച്ചാൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ അന്നത്തെ ആദിവാസികൾ, അവർ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. പുരുഷനും സ്ത്രീയും പക്ഷികളായാലും മൃഗങ്ങളായാലും എല്ലാം ഇങ്ങനെ ഇത് കൂടി ചേർന്നാണ് സൃഷ്ടി നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ മൊത്തം ഒരു സൃഷ്ടിയായിട്ട് എടുത്താൽ ഇതിന്റെ പിന്നിലും ആര് കാണും? ഒരു പുരുഷനും കാണും, സ്ത്രീ. ആ പുരുഷന് പേര് കൊടുത്ത് ഈശ്വരൻ, സ്ത്രീക്ക് പേര് കൊടുത്ത് മായ. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യം കൊടുക്കുന്നു, മായ ജനനിയായി. ആ പുരുഷൻ ഈശ്വരനായി ദൈവമായി. അതായത് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറയുന്നതൊക്കെ ഇവിടെ നിന്ന് പോയതാ. ഇവരുടെ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ നിലനിൽപ്പ് എന്ന് പറയുന്ന പുരുഷനെ ആശ്രയിച്ചിട്ടാണ് സ്ത്രീക്ക്. കാരണം എന്താണ്, പുരുഷനെയും പഴയകാലത്ത്, ഈ പഴയകാലത്ത് എന്ന് വെച്ചാൽ മനുഷ്യൻ കായിക ശക്തി കൊണ്ടാണ് അതിജീവനം നടത്തിയത് പരിണാമത്തിന്റെ ആ ഘട്ടത്തിൽ. കൂടുതൽ ശക്തിയുള്ളവനെന്ത് ചെയ്യും, അതിജീവിക്കും. കാരണം ശക്തിയുള്ളവനും വേട്ടയാടാനും ഒരു വേട്ടമൃഗം വന്നു കഴിഞ്ഞാൽ ഓടി രക്ഷപ്പെടാനും ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകെ ഓടിപ്പോകാനും കഴിവുള്ള ആർക്കാണ്, കൂടുതൽ ഒരു പുരുഷനാണ്. അപ്പൊ അവനാണ് ശക്തൻ. ജീവശാസ്ത്രപരമായിട്ട് അങ്ങനെയാണ്, പുരുഷന്റെ മസിലും മറ്റൊന്നുമില്ല സ്ത്രീകൾക്കുള്ളത്. കായിക ശേഷിയിൽ വ്യത്യാസമുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു വ്യത്യാസമുള്ളത് കൊണ്ട് പൊതുവെ സ്ത്രീക്ക് എന്തുവരും, ഒരു ആശ്രയ മനോഭാവം. അതുമാത്രമല്ല, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഗർഭം ധരിക്കുക, പ്രസവിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾക്ക് അവരുടെ സ്ത്രീ തീരെ അങ്ങ് ദുർബലമായി പോകും. ആ സമയത്ത് അല്ലെങ്കിൽ സ്ത്രീയും ഇരപിടിക്കാൻ പോകും പുരുഷനോടൊപ്പം. പഴയകാലത്ത് ആ കാലത്തായി ഇതൊക്കെ എഴുതിയെന്ന് ഓർക്കണം. എന്റെയൊക്കെ ചിന്ത വന്ന അവിടെ നിന്നാണ്. സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ പുരുഷനോടൊപ്പം ഓടാനും ചാടാനും ഇരയുടെ പുറകെ ഓടാനും രക്ഷപ്പെടാനും ഒന്നും പറ്റത്തില്ല. അപ്പൊ അവൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, പുരുഷനെ ആശ്രയിക്കേണ്ടി വരും. ഇപ്പൊ പുരുഷനെ ആശ്രയിക്കുന്നോണ്ട് എന്തു പറ്റി, സ്ത്രീക്കൊരു വ്യക്തിത്വം ഇല്ലാതെ. പണ്ട് സ്ത്രീ എന്തായി, രണ്ടാം കിടയായി, പുരുഷന് മേധാവിത്വം വന്നു. ഇന്നത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ടാണ് അന്ന് പുരുഷന് തുല്യമായ അവകാശങ്ങളെല്ലാം സ്ത്രീക്ക് നിഷേധിച്ചത്. പുരുഷന് തുല്യമായ അവകാശങ്ങളൊന്നും വിദ്യാഭ്യാസത്തിനുൾപ്പെടെ അന്ന് സ്ത്രീക്കില്ല, ഒരു കാര്യത്തിനുമില്ല. എന്നാൽ പുരുഷന് സ്ത്രീ ആവശ്യമാണെന്നാണ്, സ്ത്രീക്ക് പുരുഷനെ ആവശ്യമാണ്. അപ്പൊ ശരാശരി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് പുരുഷന്റെ ഒരു അടിമ എന്നുള്ള ഭാവമാണ് പഴയ കാലത്തുണ്ടായത്. അപ്പൊ സൃഷ്ടിക്കണമെങ്കിൽ അവർ രണ്ടുപേരും യോജിച്ചാലേ പറ്റും. അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്നാണ് സൃഷ്ടിക്കുന്നതെങ്കിലും സ്ത്രീ എന്ന് പറയുന്നത് എന്താണ്, പുരുഷനെ അപേക്ഷിച്ച് കുറച്ച് കുറഞ്ഞ സാധനമാണ്. അപ്പോ ചോദ്യം ഇവിടെയാണ്, മായ്ക്ക് ഉണ്മയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പുരുഷന്റെ അത്ര ഇല്ല, പുരുഷന്റെ അത്ര ഒരു ഇതില്ല. പിന്നെ മായയ്ക്ക് ഉണ്മ വേണമെങ്കിൽ എന്ത് വേണം, പുരുഷനിൽ നിന്ന് കിട്ടണം. പുരുഷ ചൈതന്യം എങ്ങോട്ട് പോകണം, മായയിലേക്ക് പോയാലേ മായയ്ക്ക് ഉണ്മ. ഇത് ആ പഴയ മനുഷ്യന്റെ അന്നത്തെ അവന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ചിന്തകളാണ്. അപ്പോ സ്ത്രീക്ക് എപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും, പുരുഷനെ ആശ്രയിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞെന്താണ്, മായ സ്വയേ ജഡമാണ്, പക്ഷെ എന്ത് ചെയ്യുന്നു, ഭഗവാൻ പോലും അതാ പറഞ്ഞത്, മായ അധ്യക്ഷേണ പ്രകൃതി സ്തുയതേ, ഞാനാണ് കേമൻ, എന്റെ സാന്നിധ്യത്തെ എന്ത് ചെയ്യും, ഈ പ്രകൃതി പ്രസവിച്ചോളൂ എന്നാണ്. അപ്പൊ പ്രസവിക്കാനുള്ള ശക്തിയൊക്കെ ആര് കൊടുക്കണം, അപ്പോ മായയ്ക്ക് ഉണ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ പുരുഷൻ കൊടുത്താലുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ എപ്പോഴും പുരുഷനെ കാളും മായ എങ്ങനെയായിരിക്കും, കുറച്ച് താഴ്ന്നിരിക്കും. അപ്പോ ഈ അതാണ് ഈ മായയെക്കുറിച്ച് വർണ്ണിക്കുന്നിടത്തെല്ലാം പറയുന്നത് എന്താണ്, മായയാണ് പുരുഷനെ വലയ്ക്കുന്നത് അല്ലേ. മായയിൽ നിന്ന് രക്ഷപ്പെടണം, മായ മോഹിപ്പിക്കുന്നതാണ്, ഇതാണ് പഴയകാലത്തെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ പുരുഷൻ അസാന്മാർഗിയാകും, അവൻ വഴിതെറ്റും, അവൻ വേണ്ടാതീതത്തിനെല്ലാം പോകും പുരുഷൻ. പക്ഷെ ഇതിന്റെ കുറ്റമൊക്കെ ആരിൽ വയ്ക്കണം, സ്ത്രീ. ഇത് തന്നെയാണ് ഈശ്വരനും മായയും. ഇതേ സംഗതി തന്നെ അങ്ങോട്ട് മാറ്റിവെച്ചാണ്. അപ്പോ മായ മോഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പുരുഷന് മോഹമില്ലെന്നാണ്. അവന് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് അവൻ ഇതിനൊക്കെ വേണ്ട ദിനത്തിന് നടക്കുന്നത്. സ്ത്രീക്കുള്ളതിലോ അതിൽ കൂടുതലോ ആയിട്ടുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആർക്കുണ്ട്? പുരുഷനുമുണ്ട്. സ്ത്രീ ആയിട്ട് പുരുഷനെ വഴിതെറ്റിക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോ വഴി നിന്നുകൊണ്ട് കൂടുതലും സൈറ്റടിക്കുന്ന സ്ത്രീകളാണ് പുരുഷന്മാരാണ്. പുരുഷനല്ലേ സ്ത്രീയെ ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഈ പ്രകൃതിയിൽ തന്നെ നോക്കുക, സ്ത്രീയല്ല പുരുഷനെ എന്താണ് ആകർഷിക്കുന്നു, പിന്നെ പുരുഷൻ എപ്പോഴും സ്ത്രീയെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ എല്ലാം പൊതുവെ എല്ലാത്തിനും പുരുഷവർഗത്തിനാണ് സൗന്ദര്യം കൂടുതൽ. കോഴി കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ്? പൂവുള്ള ആർക്ക, വാലുള്ള ആർക്ക, മയിലിനെ കണ്ടു കഴിഞ്ഞാൽ ഏത് പ്രാണി എടുത്തു നോക്കുക, കാളയുടെ സൗന്ദര്യം പശുവിനുണ്ടാകും. അപ്പോൾ വാസ്തവത്തിൽ ആകർഷിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? പക്ഷെ കുറ്റവർക്ക് സ്ത്രീ മോഹിപ്പിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ പുരുഷന്റെ ഉള്ളിലിരിക്കുന്ന ഈ മോഹത്തെയും അവന്റെ എല്ലാ തരകിടകളെയും അവൻ എന്ത് ചെയ്യും? മറച്ചു വയ്ക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയത് നീ ഒരുത്തിയുടെ കുഴപ്പമാണെന്ന് പറയും. അത് കവികള് പുരുഷന്മാരായോണ്ട് ഈ കവികള്, കാരണം അന്ന് സ്ത്രീക്ക് വിദ്യാഭ്യാസമില്ല. കവിത എഴുതണമെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടേ? വേണ്ടേ? വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന ആർക്ക്? പുരുഷന്മാർക്ക്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ഇതൊക്കെ മഹാഭാരതം, രാമായണം, ചപ്പ്, ചവറി, ഇതിൽ എത്ര പെണ്ണുങ്ങൾ എഴുതിയിട്ടുണ്ട്? ഏതെങ്കിലും പെണ്ണുങ്ങൾ എഴുതിയാണെങ്കിലും ഉണ്ടോ? നമ്മള് പഠിപ്പിക്കുന്നതെന്നുള്ള പുരുഷ എഴുതിയാണ്, സ്ത്രീ എഴുതിയല്ല. കാരണം ഒന്നുകൊണ്ട് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പോ പുരുഷന്മാരെഴുതുമ്പോ എന്ത് ചെയ്യും? അതാ പറയുന്ന അവരാണ് ഈ ഇതെല്ലാം സ്ത്രീകൾ ആരോപിക്കുന്നത്. സ്ത്രീയുടെ സൗന്ദര്യത്തെയൊക്കെ വർണ്ണിക്കുന്നത് അവന്റെ ഉള്ളിൽ മോഹമുള്ളതുകൊണ്ടാണ്. എന്നിട്ട് കുറ്റമൊക്കെ എവിടെ വയ്ക്കും? സ്ത്രീ വഴിപഴപ്പിച്ചു. കൂടുതൽ ഈ പറയുന്ന ഈ ഭാവങ്ങളെല്ലാം പുരുഷനിലാണ് ഉള്ളത്. പ്രകൃതി അങ്ങനെയാ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോ അത് തന്നെ എവിടെ വന്നു? ഇവിടെയും വന്നു. അപ്പോ ഈശ്വരനെയും മായയും സങ്കല്പിച്ചപ്പോഴും അവരെന്ത് ചെയ്തു? മായയാണ് പ്രസവിക്കുന്നത്. എന്തുകൊണ്ട്? സ്ത്രീയാണ് പ്രസവിക്കുന്നത് അല്ലേ. അപ്പൊ പ്രസവിക്കുന്ന ജ്യോതിയൊക്കെ മായ. ഇത് മനസ്സിലാക്കിയെങ്കിലും നടരാജനും കൂടെ നേരെ എഴുതാറ് സ്ത്രീയാണ് പ്രസവിക്കുന്നത് എന്നുള്ള കാര്യം. പിറന്നതൂടെ പറഞ്ഞിരിക്കുന്നവര് മായയാണ്, പുരുഷനെ അല്ല. ഇന്നത്തെ ആധുനിക വിദ്യ ഉപയോഗിച്ച് പുരുഷനും പറയാം, പണ്ടത് പറ്റത്തില്ല. അപ്പോ അത് തന്നെയാണ് അവിടെയും വന്നത്. ഈ ലോകത്ത് ആണും പെണ്ണും തമ്മിൽ പണ്ടുണ്ടായിരുന്ന എന്തൊക്കെ സംഭവങ്ങളാണ്, ഇത് തന്നെയാണ് അവര് എവിടെ കൊണ്ടുവച്ചത്? സൃഷ്ടി കർത്താവിലും ഈ ഇത് വച്ചിട്ട് പറഞ്ഞു. ആ പോരായ്മകളെല്ലാം ഇവിടെ അവർ സ്ത്രീയിൽ ആരോപിക്കുന്ന എല്ലാ പോരായ്മകളും മായയിലും വെച്ച് എന്നിട്ട് പറഞ്ഞു മായയാണ് മനുഷ്യരെ എല്ലാം വര ഈ മായയാണ് മനുഷ്യരെ വലയ്ക്കുന്നതെന്ന് പറയുമ്പോൾ എന്താ നീ മനസ്സിലാക്കേണ്ടത്? എന്താ മനസ്സിലാക്കേണ്ടത്? നിരന്തര ഗ്രന്ഥങ്ങളൊക്കെ എഴുതി വെക്കുമല്ലോ മായയാണ് മോഹിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നത്? മായ പുരുഷനെ മോഹിപ്പിക്കുന്നു എന്നാണ്. മായ എന്ന് പറയുന്നത് പുരുഷനെ മോഹിപ്പിക്കുന്നു. തിരിച്ച് ഈ മോഹങ്ങളൊക്കെ സ്ത്രീയൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും എഴുതി വെക്കുമോ പുരുഷൻ മായയെ മോഹിപ്പിച്ചു എന്ന്? എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അതും വാസ്തവമാണ്. ഇതുപോലെ ഒരു വാസ്തവമാണ്, അത് പുരുഷന് സ്ത്രീയും മോഹിപ്പിക്കും. പക്ഷെ പുരുഷ ആധിപത്യപരമായിട്ടാണ് എത്രയോ നൂറ്റാണ്ടുകൾ ഈ മനുഷ്യ സമൂഹം ജീവിച്ചത്. അതുകൊണ്ട് അവന്റെ ചിന്തയിലും സാഹിത്യത്തിലും എല്ലാത്തിലും എന്ത് ചെയ്തു? ആ പുരുഷ ആധിപത്യം വന്നുകൊണ്ടാണ് പറയുന്നത് അങ്ങളെയൊക്കെ മോഹിപ്പിക്കുന്നത് മായാണെന്ന് സ്ത്രീകളും അതാ പറയുന്നത്. പുരുഷ എങ്ങനെ? അത് തന്നെ, ഇത് ആ പാരമ്പര്യത്തിൽ അങ്ങനെ വന്ന ആ പരമ്പരയിൽ പുരുഷൻ അങ്ങനെ ചിന്തിക്കൂ. പക്ഷെ അത് സ്ത്രീകൾ വായിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയുന്നത്. ഒരു സാധകൻ തന്റേതായ വ്യക്തിപരമായ അനുഭവങ്ങളെ കുറിച്ച് പറയുന്ന കാര്യമാണ് അത്. എന്താണ് ഒരു സ്ത്രീക്ക് അത് ഒരിക്കലും യോജിക്കുന്ന കാര്യമല്ല. കാരണം പുരുഷൻ പറയുകയാണ് എന്നെ മോഹിപ്പിക്കുന്ന മായയാണെന്ന് പറഞ്ഞാൽ ഈ മായയ്ക്കും പറയാ എന്നെ മോഹിപ്പിക്കുന്ന ആരാണ്? പുരുഷൻ. രണ്ടും തുല്യമാണ് സ്ഥാനം ഈ പ്രകൃതിയിൽ. പക്ഷെ കൂറ്റാണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരുന്ന എന്തായിരുന്നു? ഈ പുരുഷന്റെ ആധിപത്യം കൊണ്ട് അവന് പറ്റുന്ന എല്ലാ വീഴ്ചകൾക്കും ഉത്തരവാദി ആരെയാക്കി? സ്ത്രീകളെ ആക്കി. അപ്പോ ആ സ്ത്രീയുടെ സ്ഥാനം ആർക്ക് കൊടുത്തു? സൃഷ്ടികർത്താവിൽ മായ്ക്ക് കൊടുത്തു. പിന്നെ ഇവിടെ ഉള്ളതുപോലെ തന്നെ പുരുഷനല്ലേ ആധിപത്യം, അതുകൊണ്ട് തന്റെ സ്ഥാനം ആർക്ക് കൊടുത്ത്? ഈശ്വരന്. അപ്പൊ താൻ പുരുഷന്റെ ഭാവം എവിടെ പോയി? ഈശ്വരൻ. സ്ത്രീയുടെ ഭാവം എവിടെ പോയി? മായ. അപ്പൊ ഇന്നും മായയ്ക്കാണ് എല്ലാ കുറ്റവും. എന്നിട്ട് പറയുന്ന എന്താണ്? പുരുഷൻ സർവതന്ത്ര സ്വതന്ത്രനാണ്, അത് താമരയിലെ വെള്ളം പോലെയാണ്, പുരുഷനൊന്നും സ്പർശിക്കുകയില്ല, ഈ മായയാണ് മുഴുവൻ ദർശനവും ചെയ്യുന്നത്. അപ്പോ പുരുഷൻ എല്ലാ രീതിയിലും പ്രൊട്ടക്ട് ചെയ്തിരിക്കുകയാണ്. ആധ്യാത്മിക ശാസ്ത്രത്തിൽ പോലും പുരുഷനെ എന്തെങ്കിലും ബാധിക്കും? പുരുഷൻ അസംഗനാണ്, ഒന്നും ബാധിക്കുന്നില്ല, ശുദ്ധനാണ്, നിർവികാരനാണ്. മായയാണെങ്കിലോ വികാരിയാണ്, അതാണ്, ഇതാണ്, മറ്റാണ്, മറിച്ചാണ്. സർവകുറ്റങ്ങളും മായ, രാഗദ്വേഷങ്ങളും കാമക്രോധങ്ങളും എന്നാ എവിടെയാണുള്ളത്? മായ. സ്ത്രീയിലാണ് ഇത് പറയുന്നത്. സ്ത്രീക്കാണ് അസൂയാകും ചുമ്പ് എല്ലാ സ്ത്രീകളിലെന്ന പറയും. പുരുഷനിലില്ലേ? പുരുഷന് അസൂയയില്ല, അത് സമ്മതിക്കില്ല. സ്ത്രീയിലാണെന്ന് പറയും. സ്ത്രീകൾക്ക് ആധിപത്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പല രാജ്യങ്ങളിലും 1920 സ്ത്രീകൾക്ക് വോട്ടവകാശം പോലും കിട്ടിയത്. എന്നുവെച്ചാൽ എല്ലായിടത്തും ഇത് തന്നെയായിരുന്നു. അത് തന്നെ അതിവിടെ രാജ്ഞിമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് പാരമ്പര്യത്തിൽ വരുന്നു ഇവിടെ രാജ്ഞിമാരുടെ. അതൊക്കെ അപൂർവമായി ഒന്നോ രണ്ടോ ഒക്കെ വരും രാജ്ഞിമാരെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ഒരിക്കലും സ്ത്രീ ആർജിക്കുന്നതല്ല. ഇപ്പൊ ഒരു രാജാവ്, രാജാവിന് ഒരു പുത്രി ഉണ്ടായി. പുത്രിയോട് വളരെ വാത്സല്യമാണ്. അതുണ്ടാവുമല്ലോ, പിതാവിന് പുത്രിയോട് വാത്സല്യം ഉണ്ടാവും. പുത്രന്മാരില്ല, അടുത്ത രാജ്യാവകാശം വരുമ്പോൾ എന്ത് ചെയ്യും? തന്റെ രാജ്യം വേറൊരാൾക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ട് ഈ പുത്രിക്ക് കൊടുക്കും. അങ്ങനെയാണ് സ്ത്രീകളൊക്കെ അധികാരത്തിൽ വരുന്നത്. അവരുടെ സ്വന്തം സാമർഥ്യം കൊണ്ട് ആർജിച്ചെടുക്കാൻ പറ്റില്ല, അത് പാരമ്പര്യം കൊണ്ട് കിട്ടുന്നതാണ്. അത് മറ്റുള്ള ഒരാളുടെ കാരുണ്യം ദയ കൊണ്ട് കിട്ടുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഈ രാജ്ഞിമാരൊക്കെ വന്നിട്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. അത് രാജാവിന്റെ സ്വാർത്ഥതയാണ്. എന്തുകൊണ്ട്? എന്റെ അനന്തര അവകാശിക്ക് എന്റെ രാജ്യം കിട്ടണമെന്നുള്ള സ്വാർത്ഥത കൊണ്ട് വരണം. അത് കഴിവുള്ളവരും കാണും, കഴിവില്ലാത്തവരും കാണും, അത് രണ്ടും സംഭവിക്കും. അങ്ങനെ വരുമ്പോഴാണ് സ്ത്രീക്ക് അവരുടെ കഴിവൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ അവ മറ്റുള്ളവരെ തിരിച്ചറിയാം. റാണിയായിട്ട് ഒരു സ്ത്രീ വരുമ്പോൾ ആണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് സ്ത്രീക്കും കഴിവുണ്ട്. അത് അങ്ങനെ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ്. അങ്ങനെ ഒരു അവസരം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് ഒരിക്കലും തന്നെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റത്തില്ല. ഈ രാജാവിന്റെ റാണിയുടെ കാര്യമൊന്നും പോണ്ട, ഇന്ദിരാഗാന്ധിയുടെ കാര്യം എടുത്താൽ മതി. ഇന്ദിരാഗാന്ധി എന്തുകൊണ്ട് പ്രധാനമന്ത്രിയായി? നെഹ്റുവിന്റെ മോളാകുന്നു. പക്ഷെ പ്രധാനമന്ത്രിയായി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവരവരുടെ കഴിവ് തെളിയിച്ചു. ഒരു വളരെ കരുത്തയായ ഒരു സ്ത്രീയാണെന്ന് അവർ ലോകത്തെ ബോധ്യപ്പെടുത്തി. പക്ഷെ പാരമ്പര്യം കൊണ്ടാണ് അത് കിട്ടിയത്. അങ്ങനെയാണ് വന്നത്. നരേന്ദ്രമോദിക്ക് ഒരു മോളുണ്ടായിരുന്നെങ്കിൽ അടുത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, ഇല്ലാതെ പോയി. അങ്ങനൊന്നില്ലാതെ പോയി. അപ്പോ ആ മനുഷ്യന്റെ മനുഷ്യ സമൂഹത്തിലുണ്ടായിരുന്ന ഈ സ്ത്രീ പുരുഷ ഈ ചിന്തകൾ തന്നെയാണ് എന്തായി വന്നത്? സൃഷ്ടിക്ക് കാരണമായ ഈശ്വരനും മായയുമായി വന്നത്. കാരണം ഇതൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ആശയങ്ങളെ രൂപപ്പെടുത്തി ആരാണ്? മനുഷ്യനാണ്. മനുഷ്യന്റെ ചിന്ത എന്ന് വെച്ചാൽ അത് എപ്പോഴും അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചിന്തകളാണ്. അവന്റെ ജീവിതത്തിലുള്ള യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാതെ ഇത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഒരു വ്യക്തിക്ക് ഒരു വെളിപാട് പോലെ വന്നേണ്ട. കാരണം ഇത് നൂറ്റാണ്ടുകളായി മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് വന്നതാണ്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പെറും ആദി ബീജം, ബീജം എന്ന് വെച്ചാൽ കാരണമാണ്. ബീജത്തിന് കാരണമെന്നുള്ള അർത്ഥം, അതൊക്കെ നാനാ അർത്ഥമുണ്ട്. ബീജം എന്ന് പറഞ്ഞാൽ വിത്ത് എന്ന് പറയുമ്പോൾ വിത്ത് പുരുഷനിലല്ലേ, അങ്ങനെ ചിന്തിക്കരുത്. ബീജം എന്ന് വെച്ചാൽ കാരണം, ആദി കാരണം, അങ്ങനെ എടുക്കണം. അപ്പൊ ഇതിനെ പ്രസവിക്കുന്നതിന് കാരണമായിരിക്കുന്നത് അമ്മയാണ്, അതാണ് മായ എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അടുത്ത പദ്യത്തിലും പറയുന്ന ഇതേ മായയെക്കുറിച്ച് തന്നെ ഇവിടെ മാത്രമല്ല പറയുന്നത്. ഇതിന് മുമ്പ് പറഞ്ഞത് എന്താണ്? സ്വയം പ്രകാശം. അതുകൊണ്ടല്ലേ ആത്മാവിന് പറയുന്ന പേര് എന്താ പറയുന്നത്? പുരുഷൻ. ആത്മാവിന് പറയുന്ന പേര് പുരുഷൻ എന്നാണ്. ആത്മാവിനൊരിക്കലും സ്ത്രീ എന്ന് പറയത്തില്ല. എല്ലായിടത്തും പറയുന്ന എന്താണോ ഗീതയിലും മറ്റും ആവർത്തിച്ച് പറയുന്നത് പുരുഷൻ എന്നാണ്. പിന്നെ അതിന് വേറെ വ്യാഖ്യാനിക്കും, പുരി, പുരിയിൽ സഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആണിനും പറയുന്ന പേരെന്താണോ പുരുഷൻ. അത് സ്ത്രീയുടെ ഉള്ളിലിരിക്കുന്ന പുരുഷൻ തന്നെ. പക്ഷെ ഉള്ളിൽ പുരുഷൻ ഇരുന്നാലും സ്ത്രീ ആരേ ആകത്തുള്ളൂ? സ്ത്രീയെ ആകത്തുള്ളൂ. അതാണ് എന്റെ പ്രത്യേകത. സ്ത്രീയുടെ ഉള്ളിലും ഇരിക്കുന്ന പുരുഷൻ തന്നെയാണ്. പക്ഷെ ഈ സ്ത്രീയുടെ ഉള്ളിലിരിക്കുന്നത് ആത്മാവ് പുരുഷനാണോ മറ്റെന്തെങ്കിലും, അങ്ങനെ ചിന്തിക്കാൻ സ്ത്രീക്ക് അവസരം വളരെ വിരളമായി കിട്ടിയിട്ടുണ്ട്. സ്ത്രീക്ക് ഒരിക്കലും ചിന്തിക്കേണ്ടി വരുന്നില്ല. പഴയകാലത്ത് ഈ ചിന്തയുടെ കൊട്ടേഷൻ എടുത്തിരിക്കുന്നവരാ പുരുഷനാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരങ്ങനെ ചിന്തിക്കുന്നത്, വിദ്യാഭ്യാസം വേണ്ടത്. അല്ലാതെ അവർ ചിന്തിച്ച അവർ ഈ അന്നപാനാദികളെ കുറിച്ചും ഈ പറയുന്ന പ്രസവത്തിനെ കുറിച്ചും ഒക്കെ അവർക്ക് ചിന്തിക്കാൻ പറ്റും. അതിനപ്പുറമൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപൂർവം ചില സ്ത്രീകൾ നമ്മുടെ ഇവിടുത്തെ ചരിത്രത്തിലൊക്കെ ഉണ്ട്. അപൂർവം ഒന്നോ രണ്ടോ പേര്, അനേകം പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒന്നോ രണ്ടോ സ്ത്രീകൾ ചിന്തിച്ചതായിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിച്ചവർക്കും പിന്നെ തുടർച്ചയില്ല, അവരവിടെ കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പ്രസവിക്കുന്നു എന്ന് പറയുന്നത് ആരെയാണ്? മായയുടെ പ്രസവത്തെ കുറിച്ചാണ് പറയുന്നത്. ആ മായ എന്ന് പറയുന്നത് എന്താണ്? ഈ സ്വയം പ്രകാശമായ ആത്മാവിൽ പ്രകടമാകുന്ന എഴുതുന്ന ആദിമമായ ശക്തിയാണ്. ഇത് നമ്മൾ ദർശനമാലയുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കിയാൽ അവിടെ പറയുന്ന എന്താണ്? ആസീത് അഗ്രേ അസദേവേദം എന്ന് പറയുന്നത്. സൃഷ്ടിക്കു മുമ്പ് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ സമയത്ത് എന്തുണ്ടായിരുന്നു? സൃഷ്ടിക്ക് കാരണമായ മായ ഉണ്ടായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിക്ക് കാരണമായ, അതാണ് ആദിമം എന്ന് പറയുന്നത്. മുമ്പേ, കാര്യങ്ങൾക്കെല്ലാം മുമ്പേ എന്നുള്ള അർത്ഥത്തിൽ ശക്തി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം. ശക്തി എന്ന് പറയുമ്പോൾ അതിനൊരു പുരുഷഭാവമുണ്ട്, സ്ത്രീഭാവമാണ് ശക്തി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആധ്യാത്മിക സാഹിത്യങ്ങളിലല്ല. സൃഷ്ടി ആരംഭിക്കുക എന്ന് പറയുന്നത് ഒരു പ്രളയത്തിന് ശേഷം. ഇവിടെ ഏതാം നമ്പർ സൃഷ്ടി ആരംഭിച്ചു, എപ്പോഴാരംഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടി ആരംഭിച്ചതാണ്. അങ്ങനെയാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഒരു പൊതുവെ അംഗീകരിച്ചവര് ആധുനിക ശാസ്ത്രം എന്ന് വെച്ചാൽ അത് ഇപ്പൊ പൊതുവായി ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിരിക്കുന്നത്. നാളെ അത് മാറാം. നമ്മളിവിടെ പറയുന്നൊന്നും മാറത്തില്ല. സയൻസിൽ പറയുന്നതൊക്കെ മാറും. അപ്പൊ ഇവിടെ പറയുന്ന എന്താണ്? ഒരു പ്രളയത്തിന് ശേഷം സൃഷ്ടി ആരംഭിച്ചു. അതിന്റെ കൃത്യമായ കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പലയിടത്തും പല കണക്ക് പറയും, കുറേയധികം സംഖ്യ പറയും. അതെന്ത്, എങ്ങനെ നിങ്ങൾ കണക്ക് കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഭാവന, അതിനപ്പുറം അതിനകത്തൊന്നും യുഗങ്ങളും കൽപ്പങ്ങളും എല്ലാം അവരിങ്ങനെ ഇരുന്ന് കണക്കൂട്ടി ഒരു വലിയ കണക്ക് പറയും. അതിന് ശാസ്ത്രീയമായ അടിത്തറയൊന്നുമില്ല, ഭാവന മാത്രമേ ഉള്ളൂ. ഭാവന കൊണ്ടൊരു കണക്ക് പറയും. മറ്റവർ പറയുന്ന അങ്ങനെയല്ല, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ കൊണ്ടാണ് പറയുന്നത്. 13.8 എന്ന് പറയുന്നു വെറുതെ പറയുന്ന, അവർക്കൊരു കാൽക്കുലേഷൻ അത് അവർക്ക് കിട്ടുന്നത് മാത്തമെറ്റിക്സ് നിന്നാണ് അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. അത് എത്ര പേര് അംഗീകരിക്കുന്നു എന്നുള്ളതല്ല, പറയുന്നതിനൊരു അടിസ്ഥാനമാണ്. അപ്പൊ അങ്ങനെ ഒരു കാലത്ത് പ്രളയത്തിന് ശേഷം സൃഷ്ടി ഉണ്ടായി. അപ്പോ മുമ്പിൽ ആദ്യം ഉണ്ടായിരുന്നത് എന്താണ്? മായയാണ്. ആ മായ എവിടെയുണ്ടായി ആണ് പറഞ്ഞ് ഇതിലെഴും ആ സ്വയം പ്രകാശമായ ചൈതന്യത്തിൽ. അപ്പൊ ആ ചൈതന്യം എവിടെ ഉണ്ടായിരുന്നു? സ്വയം പ്രകാശമായ ആത്മാവ്, ബ്രഹ്മം, പുരുഷൻ, ഈശ്വരൻ എന്താണോ അതുണ്ടായിരുന്നല്ല, ഈശ്വരനെ വിട്ടിട്ടല്ല പറയും. അപ്പോ ഇവർ രണ്ടിനും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? സൃഷ്ടിച്ചാലും മായ മാത്രമായിട്ടല്ല, രണ്ടിനും കൂടെ ചേർന്നാലേ സൃഷ്ടിക്കാൻ പറ്റും. രണ്ടിനും കൂടെ ചേർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആദ്യം ഇത് എന്ന് പറഞ്ഞു, പിന്നെ ഇതിലെഴും ആദിമശക്തി എന്ന് മായ പറഞ്ഞു. അപ്പൊ സൃഷ്ടിക്കണമെങ്കിൽ രണ്ടുപേരും വേണം. ആണും പെണ്ണും ചേരാതെ സൃഷ്ടി നടക്കത്തില്ല. അതെന്നെ ഇവിടെയും പറയുന്നു. അതുകൊണ്ട് സാധാരണ പറയും, ഈ അദ്വൈതത്തിൽ പറയും അഭിന്ന നിമിത്തോപാദാനം എന്ന് പറയും. ഈ മായയോട് കൂടിച്ചേർന്ന ബ്രഹ്മം, ആ അർത്ഥം നാലീശ്വരം എന്നൊക്കെ പറയുന്നത് പിൽക്കാലത്ത് പുരാണങ്ങളിൽ, പുരാണങ്ങളിലൊക്കെ വന്നപ്പോ അതിന് പല പല ഭാവനകൾ മനുഷ്യനുണ്ടായി. അപ്പോ എന്നുവെച്ചാ അർത്ഥം നാലീശ്വരം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുരുഷനും സ്ത്രീയും കൂടി ചേർന്നാലേ സൃഷ്ടി സംഭവിക്കത്തുള്ളൂ. അത് രണ്ടും വേണം. പുരുഷന്റെ പകുതി സ്ത്രീയായ അതും നടക്കില്ല. പുരുഷനെ രണ്ടായിട്ട് പിളർന്നിട്ട് പകുതി സ്ത്രീയെ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ സൃഷ്ടി നടക്കത്തില്ല. അപ്പൊ സ്വതന്ത്രമായ ഒരു പുരുഷനും സ്വതന്ത്രമായ ഒരു സ്ത്രീയും വേണം. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഒരുമിച്ചിരിക്കണ്ട. സൃഷ്ടിക്ക് വേണ്ടി എന്ത് വേണം? രണ്ടുപേരും ഒരുമിക്കണം. മുക്തിയില് മായ നശിച്ചു പറയും. അപ്പൊ പിന്നെ പുരുഷൻ സ്വതന്ത്രനാകുന്നു എന്നാണ്. അവിടെ പിന്നെ മായക്ക് മായയുടെ ആവശ്യമുണ്ട്. അപ്പൊ ആ പുരുഷനും സ്ത്രീയും കൂടിയാലേ സൃഷ്ടി നടക്കൂ എന്ന് കാണിക്കുന്നതിന് ഉള്ള മറ്റൊരു സങ്കല്പമാണ് എന്താണ്? അർത്ഥം നൈരീശ്വരം എന്ന് പറയും. പുരുഷനും ഒരു പങ്കുണ്ട്, സ്ത്രീക്കും ഒരു പങ്കുണ്ട്. അല്ല, പുരുഷൻ പകുതി സ്ത്രീ പകുതിയല്ല, പുരുഷൻ പകുതി സ്ത്രീ പകുതിയായ രണ്ടും ചത്തുപോകത്തേ ഉള്ളൂ. അതെ, പുരുഷന് മുഴുവൻ വേണം, സ്ത്രീ മുഴുവനും വേണം. ശിവലിംഗം എന്ന് പറയുന്ന നിങ്ങളൊരു ശിവപുരാണം വായിച്ചാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ശിവന്റെ സാധനം തന്നെയാണെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ശിവന്റെ ലിംഗം തന്നെ എന്ന് എഴുതിയിരിക്കുന്നു. ശിവലിംഗം എന്ന് പറയും, ശിവപുരാണത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നതാണ്. മനുഷ്യന്റെ ഈ ഉദ്ധരിച്ച ലിംഗത്തെ പൂജിക്കുന്ന ഒരു സമ്പ്രദായം ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും അവിടെ ഇവിടെയും ഒക്കെ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെയും പണ്ടുണ്ടായിരുന്നു. ശിവപുരാണത്തിൽ എഴുതിയിരിക്കുന്നത് ശിവൻ പറിച്ചെറിഞ്ഞെന്നാണ്, കൈകൊണ്ട് പറിച്ചെറിഞ്ഞു എന്നാണ്. പിന്നെ സ്വാമിയുടെ കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞത് ശിവൻ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ്. പണ്ട് ഇവിടെ ഒരു സ്വാമി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പറയുന്നു പരസ്യമാണല്ലോ. അപ്പോ എന്ന് പറഞ്ഞാ പിന്നെ ആരെങ്കിലും അത് ആരാധിക്കും അത് വെച്ചിട്ട്. ശിവരാണം വായിച്ചു നോക്കുക. അപ്പോ പിന്നെ അതെന്തായി, അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ പിന്നെ മനുഷ്യന് ബോധം വന്നു, ഇതൊക്കെ വെച്ച് ആരാധിക്കുന്നത് ശരിയാണ്, ഇതെന്താ സാധനം. അതിന്റെ താഴെ ഇരിക്കുന്ന യോനി പീഠം എന്നാ പറയുന്നത്, സ്ത്രീ യോനിയാണ്. അപ്പോ പുതിയ വ്യാഖ്യാനം ഉണ്ടായി, എന്താണ് അത്, ഒരു മേടിയിരിക്കുന്ന വേറൊരു കുണഷ്ടാണ്, താഴെ ഇരിക്കുന്ന വേറൊരു കുണഷ്ടാണ്, ഇതൊക്കെ ചേരുമ്പോൾ ചിലർ പറയുന്നത് അതെന്താണ് ആറ്റമിക് റിയാക്ടറാണ്, അതാണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞു. മനുഷ്യൻ എല്ലാത്തിനും എന്ത് ചെയ്യും, നീയതേ ഇത് ലിംഗം അതാണ് ഇതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ എന്നാ ഞാനും പറയുന്നു, ഇത് മനുഷ്യന്റെ പരിപാടിയല്ലേ. അത് എന്ന് തന്നെ ഞാൻ പറയുന്നു, അത് പുരുഷന്റെ സാധനം തന്നെയാണ്, മറ്റേ സ്ത്രീയുടെ സാധനം തന്നെയാണ് എന്ന് തന്നെ പറയുന്നു. ഇത് ഇത് പഴയ ഒരു എന്താണ്, ലോകത്തിന്റെ പല ഭാഗത്തും ഇതുണ്ടായിരുന്നു. അപ്പോ ഇത് വന്നിട്ട് പിന്നെ ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോൾ മനുഷ്യൻ ഇതിനെന്ത് ചെയ്ത് പുതിയ വ്യാഖ്യാനം കൊടുത്തു, പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ വന്നിട്ട് ഇതിനെ സഭ്യമാക്കി. കാരണം ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ പതിഞ്ഞുപോയില്ലേ, ഇനി ഇത് ആരാധിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പച്ചയ്ക്ക് ആരാധിക്കാൻ ഒരു മടി ഈ പറഞ്ഞിരിക്കുന്നത്. അത് ഇത് ശീലിച്ചു പോയി, മാറ്റാൻ പറ്റില്ല. പിന്നെ ഇതൊക്കെ ഇന്നും മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങളല്ലേ. പിന്നെ അത് ആരാധിക്കണോ വേണ്ടെന്നുള്ളതാണ്. ആരാധിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യും, അവിടെ പുതിയ വ്യാഖ്യാനങ്ങൾ കൊടുക്കുകയും സയൻസ് കൊണ്ടുവരികയും എല്ലാം ചെയ്തിട്ട് ഇന്നും ആരാധിക്കും. പിന്നെ അവന് വേറെ വേറെ വ്യാഖ്യാനം കൊടുക്കും, ബ്രഹ്മ എന്താണ്, ആ ബ്രഹ്മം അത് ലിംഗാഷ്ടമ ചന്ദ്രായ ഗുരു. അപ്പൊ അതിന്റെ ഒരു പൂർണമായ ഒരു ആധ്യാത്മിക അർത്ഥം കൊടുത്തു, മറ്റേതൊക്കെ വിട്ട്. അതുകൊണ്ട് അതുകൊണ്ട് അപ്പോ ഇത് ചരിത്രപരമായി നോക്കിയാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ ഒരു പരിപാടി ഉണ്ടായിരുന്നു, പലയിടത്തും ഇത് കിട്ടിയിട്ടുണ്ട്. എന്തിന് ഒരു രസമരോരമായ അബ്ബാന്ന് പറയുന്ന മുസ്ലിങ്ങൾ പോയി ഉണ്ടല്ലോ, ഇതിന്റെ അകത്ത് വച്ചിരിക്കുന്നു ഇതേ ശിവലിംഗം തന്നെയാണ്, ഒരു കല്ലാണ്, വെള്ളി കെട്ടി വെച്ചിരിക്കുന്നവർക്ക് നോക്കിയാൽ അതിന്റെ ഇന്റർനെറ്റ് നോക്കി അതിന്റെ പടം കാണാം, ശിവലിംഗം തന്നെയാണ്. അതിനെ പോയി ആൾക്കാരിങ്ങനെ ഉമ്മ വയ്ക്കും, മുസ്ലിങ്ങൾ പോയിട്ട് പോയ ആൾക്കാർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ ആൾക്കാർ ആ ഒരു മനോഭാവത്തിലല്ല അത് ആരാധിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു അതിന്, പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരുപാട് ഭാഷയൊക്കെ ഉണ്ടാക്കി, വ്യാഖ്യാനമൊക്കെ ഉണ്ടാക്കി, ആ ആ കാഴ്ചപ്പാടങ്ങ് മാറ്റിയിട്ട് പിന്നെ എന്ത് ചെയ്തു ഇങ്ങനെ ഒരു ആധ്യാത്മികമായ രീതിയിൽ ചെയ്യുന്നു. തുടങ്ങിയത് ഈ പറഞ്ഞ പഴയ രീതി അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. അന്നും മനുഷ്യന് ഇതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്ത് അങ്ങനെ തുടങ്ങി, പിന്നെ അതിനെ പരിഷ്കരിച്ച് പരിഷ്കരിച്ച് ഇന്ന് അങ്ങനെയൊന്നും ചിന്തിക്കാതെയാണ് മനുഷ്യൻ ആരാധിക്കുന്നത്. ശിവലിംഗം തന്നെ ഇപ്പൊ ചെന്ന് നിന്നിട്ട് ആരാധിച്ചത് ലിംഗം എന്ന് പറഞ്ഞല്ല, ശിവനെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിനൊരു ശിവഭാവനയൊക്കെ കൊണ്ടുവന്നു, അതിനെ പരിഷ്കരിച്ച രൂപത്തിലാണ് അത് വരുന്നില്ല. മറ്റേ അതിന്റെ ഒറിജിനൽ അങ്ങനെയൊന്നും ആരും ചിന്തിക്കാറില്ല. പക്ഷെ അതിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ചിന്തിച്ചും പോകും. ഇങ്ങനെയാണ് ഈ സാധനമാണല്ലോ ഈ ഇരിക്കുന്നത്, അങ്ങനെ ചിന്തിച്ചുകൂടാകുകയില്ല. അപ്പൊ അത് അപ്പൊ ഈ ഭക്തി വിശ്വാസം അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പോകരുത്. ചിന്തിക്കുന്നവർക്കുള്ളതല്ല അത്, ആ രീതിയിലൊന്നും ചിന്തിക്കരുത്. അവിടെ പോയി ശിവനൊന്നും ചിന്തിക്കുക, അത്രയാണ്. പാർവതിയെ പോലും ചിന്തിക്കരുത്, ശിവൻ അത്രയും ചിന്തിക്കുക. Ahem.